അങ്ങനെ അല്ലാത്ത കാരണങ്ങളെല്ലാം കാണിച്ചുതരാം. ഇന്നത്തെ മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യരെല്ലാം ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടൊപ്പമാണ്. അങ്ങനെ അല്ലാത്ത ഒരാളെ കാണിക്കാൻ പറ്റും? മൊബൈൽ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾ ഈ ഇന്ന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനം ഉപയോഗിച്ചാൽ മതി, തുണി ഉപയോഗിച്ചാൽ മതി, ആഹാരം കഴിച്ചാൽ മതി, മൊബൈൽ ഉപയോഗിക്കണമെന്നില്ല. എന്തിന്? ഈ വായു ശ്വസിച്ചാൽ മതി. അവിടെയൊക്കെ എന്തുണ്ട്? ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടൊപ്പമാണ് ജീവിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒരു മനുഷ്യന് ജീവിക്കാം. വിചാരിക്കും അങ്ങ് ആദിവാസി ഗുഹയിലൊക്കെ ഇരിക്കുന്ന ആദിവാസികളാണ്. അവരിന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടൊപ്പമാണ് ജീവിക്കുന്നത്. അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ ശാസ്ത്രം സൃഷ്ടിച്ചുവിടുന്ന ശബ്ദ തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ എല്ലാം എല്ലാവരുടെ ശരീരത്തിലും കടന്നു പോകും. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഏത് രീതി നോക്കിയാലും 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടൊപ്പമേ ഇന്ന് ഒരു പ്രാണിക്ക്, മനുഷ്യനെന്നുള്ളതല്ല, ഒരു ഉറുമ്പിന് പോലും ജീവിക്കാൻ പറ്റും. അത്രയും മാറ്റം മനുഷ്യൻ വരുത്തി കളഞ്ഞു ലോകത്ത്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ ആയിരം വർഷം, 2000 വർഷം ഒക്കെ പഴക്കമുള്ള ചിന്തകളുമായിട്ട് ജീവിക്കുമ്പോൾ അവന് തന്നെ ഒരു പൊരുത്തക്കേട് തോന്നും, അറിയാതെ തോന്നും. ചിന്തിക്കുന്ന എങ്ങനെ? 1000 കൊല്ലം മുമ്പല്ലെങ്കിൽ 2000 കൊല്ലം മുമ്പൊക്കെ ഉള്ള ചിന്ത, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അവിടേക്കാ പോകും. ഇന്നുള്ള ചിന്ത വയ്ക്കുമ്പോൾ പഴയ കാലത്തേക്ക് പോകും. ജീവിക്കുമ്പോൾ ഇപ്പൊ ആൾക്കാർക്കൊരു ചെറിയൊരു പശപശക്ക് പോലെ തോന്നും. ഇതെന്താ? അല്ലേ, നമ്മൾ ചിന്തിക്കുന്നൊക്കെ പഴയ കാര്യം. ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചുറ്റുപാടും കാണുന്ന വേറെ, ആൾക്കാർക്ക് പൊതുവെ എല്ലാം പറയാനൊരു ഇത് തോന്നും. ഇതൊക്കെ സയൻസാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്ന് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു വിളി, ഒരു ഉൾവിളി വരും. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഇതെല്ലാം സയൻസാണ്, അത് തെറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗുരു വലിയ സയന്റിസ്റ്റാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചിന്തകളൊന്നും ഉള്ള കാലത്ത് ഈ സയൻസ് ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് ഈ സയൻസിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും ഉണ്ടായിരുന്നു. പിന്നെ അവര് പറഞ്ഞ എന്താണോ, എന്താണോ അവർ പറഞ്ഞത്, തത്വചിന്ത ആണ്. അതും എങ്ങനെയുള്ള തത്വചിന്ത? ഭാരതീയ തത്വചിന്ത. അതുകൂടെ പറയണം, ഈ ഉരുവി പറയുന്നതൊക്കെ ഭാരതീയ തത്വചിന്ത അല്ല പാശ്ചാത്യ തത്വചിന്ത. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒന്നാണെന്നൊക്കെ പറയും, ഒരു രണ്ടും ഒന്നാക്കിയാളാണെന്നൊക്കെ പറയും. ഇവരുടെ അബദ്ധം. അത് വേറെയാണ്, ഇത് വേറെയാണ്. ചില സ്ഥലത്തൊക്കെ ചില സാമ്യതകൾ കാണും. ഇത് ഭാരതീയ തത്വം തന്നെയാണ് ഇതിലൂടെ പറയുന്ന മുഴുവൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പാശ്ചാത്യ തത്വചിന്ത അവർ പറയുന്ന ഫിലോസഫി എന്നാണ് അവിടെ പറയും. ഇവിടുത്തെ തത്വചിന്ത എന്താ പറയുന്നത്? ദർശനം, അത് ഫിലോസഫി, ഇത് ദർശനം, രണ്ടും രണ്ടാണ്. ചില സാദൃശ്യങ്ങളൊന്നും ഉണ്ടാകാം, അത് എല്ലായിടത്തും ഉണ്ടാകും, അതിനപ്പുറമൊന്നുമില്ല. ഇപ്പൊ ഫിലോസഫി പലപ്പോഴും അവർ വിശദീകരിക്കുന്ന സ്ഥലങ്ങൾ പലപ്പോഴും മാത്തമെറ്റിക്സ് വരും, പാശ്ചാത്യ തത്വചിന്ത അത് കടന്നു വരും, ഇവിടത്തിൽ അത് വരുന്നില്ല. ഇവിടത്തിൽ തത്വചിന്ത, തത്വം എന്താണെന്ന് അറിയാനുള്ള ചിന്തയാണ്. മറ്റേ അങ്ങനെയല്ല. സയൻസിന്റെ പല കണ്ടുപിടുത്തങ്ങൾക്കും അവിടുത്തെ തത്വചിന്തകന്മാർ തുടക്കമിട്ടിട്ടുണ്ട്, പാശ്ചാത്യ തത്വചിന്തയിൽ. കാന്റിനെ പോലുള്ള ആൾക്കാർ അവർ പറഞ്ഞ കാര്യങ്ങൾ പിൽക്കാലത്ത് ശാസ്ത്ര സിദ്ധാന്തമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തത്വചിന്തയ്ക്ക് എങ്ങനെ വലിയ സംഭാവനയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണാദനം പോലെയുള്ളവരൊക്കെ ഇതിന്റെ തുടക്കം കണങ്ങളാണ്, ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതീ കഴിഞ്ഞൊന്നും രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ നമ്മുടെ തത്വചിന്തയ്ക്ക് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇവർക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ മാത്തമെറ്റിക്സ് ഉണ്ടായിരുന്നു, അത് കൂടുതലും വന്നത് ആസ്ട്രോളജിയുടെ ഭാഗമായിട്ടാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ജ്യോതിഷ്. പിന്നെ അതിന്റെ മുമ്പേ ആസ്ട്രോണമി എന്നും ഉണ്ടായിരുന്നു. ആസ്ട്രോണമി എന്ന് പറഞ്ഞ ജ്യോതിശാസ്ത്രം, രണ്ടു രണ്ടാണ്. ജ്യോതിശാസ്ത്രജ്ഞന്മാരും കൂടി ഉണ്ടായിരുന്നു, ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ച് കണക്കൂട്ടൽ നടത്തിയ അവരിവിടെ ഉണ്ടായിരുന്നു, പുറത്തും ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ അതിൽ തുടങ്ങിയിട്ട് ആര്യഭട്ടനെ പോലെയുള്ളവരിങ്ങനെ ഒരു ജ്യോതിശാസ്ത്രജ്ഞന്മാര്, അവര് പിന്നെ അവരുടെ ഇത് പിന്നെ എങ്ങോട്ട് പോയി? പിൽക്കാലത്ത് വന്നവര് അതിനെ പിന്നെ തട്ടിപ്പ് ശാസ്ത്രമായി മാറ്റി. ഏത്? ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുന്നത് തട്ടിപ്പ് ശാസ്ത്രമായി മാറി. അതിന്റെ വ്യത്യാസം. അപ്പൊ അവിടെ മാത്തമെറ്റിക്സ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു, പക്ഷെ അത് ആസ്ട്രോണമി, ആസ്ട്രോളജിയിലേക്ക് വന്നപ്പം അതെല്ലാം പോയി. അവിടുത്തെ ആസ്ട്രോണമി എന്ന് പറയുന്നത് അത് കോസ്മോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോസ്മോളജി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രപഞ്ചവിജ്ഞാനം, അതായത് പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എങ്ങനെയാണ്, അതിന്റെ വികാസം എങ്ങനെയാണ്, അതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് കോസ്മോളജി. ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ, ഇതിനെ ഈ ഭൂമി ഇതിന് അപ്പുറമുള്ള ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സെലസ്ട്രിയൽ ബോഡീസ്, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത്. അപ്പോൾ അത് അവിടുത്തെ ചിന്തയെന്ന് പറയുന്നത് ആസ്ട്രോണമി, കോസ്മോളജി ആയിട്ട് ബന്ധപ്പെട്ടു പോയി. ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ആസ്ട്രോണമി തട്ടിപ്പിലേക്ക് പോയി, ആസ്ട്രോളജിയിലേക്ക്. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ ആസ്ട്രോളജി തട്ടിപ്പെന്ന് പറഞ്ഞാൽ ആൾക്കാർ അടിക്കും. ജ്യോതിഷന്മാർ പുറത്തൊന്നും ഇറങ്ങി പറയരുത്, തമിഴ് പടയിൽ പറയാം. അല്ല, അതിപ്പോ ഒരു ഉപജീവന മാർഗമായി സ്വീകരിക്കുന്നതിന് ഞാൻ കിട്ടുമെന്നും പറയാം. ഒരാൾക്കൊരാത്മസ്വപ്പമൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കുന്നു, സ്വാമി എന്റെ നാളിന്നതാണ്, ഇപ്പൊ സമയം കൊള്ളാമോ? ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്കും, എനിക്കറിയത്തില്ല. ഞാൻ പറയും നല്ല സമയമാണെന്ന് പറയാം, അവർക്ക് സമാധാനം. അവർ വിചാരിക്കും പണ്ട്, ഇപ്പൊ പറയും എനിക്കറിയത്തില്ലെന്നോ. പണ്ട് ഈ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ വിരലൊക്കെ ഒന്ന് തൊട്ടിട്ട് പറയും നല്ല സമയമാണ്. പിന്നെ എന്താണെന്ന് അവർ ചോദിക്കാറില്ല. അതുകൊണ്ടൊരു ഉപജീവനമായിട്ട് ഇതൊന്നും കൊണ്ടു കിടക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം കുറെ മണ്ടന്മാർ ലോകത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്ത്രം, മന്ത്രം, ജ്യോതിഷം ഇതൊക്കെ ഉപജീവനമായി കൊണ്ടു കിടക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത് എന്താണ്, ഒരു നല്ല തൊഴിലല്ലേ? ഒരു നല്ല തൊഴിൽ ഒരു തൊഴിലെന്നുള്ള എനിക്ക് അതൊക്കെ ചെയ്യാം. ഓ, അതായിരിക്കും ആശ്രമത്തിൽ വന്നത്. ഇപ്പൊ അതൊക്കെ ഒരു തൊഴിൽ, തൊഴിലെന്നുള്ളതിനൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതീ കഴിഞ്ഞ അതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് സയൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആകരിച്ചിരുന്നു. അവയവി ആണിയായി നിന്ന് അവയവമൊക്കെ അമർത്തി ആവിയെ ആവരിച്ചിടുന്നു. അതാണ് പൂർവാർത്ഥം. അപ്പൊ ജീവൻ എങ്ങനെ അവിവേകിയാകുന്നു അതാണ് ഇവിടെ പറയുന്നത്. വിവേകമില്ലാത്തവനായിത്തീരുന്നു. വിവേകം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മബോധം. അവിവേകം എന്ന് പറഞ്ഞാൽ ആത്മബോധം ഇല്ലാതായിത്തീരുന്നു. തന്നെക്കുറിച്ച് അറിയാതായിത്തീരുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് എന്താണ്? മായ ഇട സ്വാധീനത്തിൽപ്പെട്ടു പോകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ജീവൻ എപ്പോഴും മായയുടെ സ്വാധീനത്തിൽപ്പെട്ടേ ഇരിക്കുന്നുള്ളൂ. ഇതാണ് തത്വചിന്തകർ പറയുന്നത്. ഈ മായയിൽ നിന്ന് മോചിക്കുന്നത് വരെ, അതുവരെ പറയേണ്ടി വരും. മായയിൽ നിന്ന് മോചിച്ച രക്ഷപ്പെട്ടു, അതുവരെ. ഇതാണ് പഴയ തത്വചിന്തകന്മാർ പറയുന്നത്. ഗുരു അത് തന്നെ പറയും. അപ്പൊ അവിടെ അവയവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവയവങ്ങൾ ഉള്ളതാണ് അവയവി. അപ്പൊ അവയവി എന്താണെന്ന് മനസ്സിലാക്കാനാണ് അതിനൊന്നുമ്പ് നമ്മൾ പറഞ്ഞാൽ എന്താണോ, തന്നെ അവയവം, ഇവൾ തന്നെ അവയവം, അണ്ടകടാഹ കൂടിയാകും. ഈ മായയുടെ അവയവങ്ങളാണെന്ന് അണ്ടകടാഹ കൂടി. മായയുടെ അവയവങ്ങളെന്ന് പറയുന്നത് ഇവിടെ അദ്വൈതമനുസരിച്ച് മായയുടെ പരിണാമമാണ്. മായ പരിണമിക്കുന്നതാണ് എന്റെ അവയവം. മായ പരിണമിച്ചുകൊണ്ടിരിക്കും, അതാണ് എന്റെ അവയവം, അതിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഈ ആത്മാവിനെ, ആത്മാവിനെ വെച്ചാൽ നമ്മൾ ഓരോരുത്തരുമായും ഇരിക്കുന്ന ആത്മാവാണ്. ഓരോരുത്തരായിരിക്കുന്ന ഈ ആത്മാവിനെ മായ പരിണാമം അല്ലെങ്കിൽ മായാകാര്യം, മായയുടെ അവയവങ്ങൾ, മായയുടെ അംശങ്ങൾ എന്തു പറഞ്ഞാലും ശരി, അതെന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. അതാണ് ഇവിടെ അമർത്തുന്നു എന്ന് പറയുന്നത്. അമരുക എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്താണോ, താതാത്മ്യപ്പെടും. മായ ആത്മാവിനോട് താതാത്മ്യപ്പെടും. ജഡം അമരുന്നു, ചിത്തിലും അതുപോലെ ചിത്തുടലിലും. അപ്പോ ജഡത്തിന് മായയെ പൊതുവെ ജഡമെന്ന് പറയും. അത് ഒരിക്കലും ജഡമായി ഇരുന്നില്ലെങ്കിലും അതിന്റെ പേരങ്ങനെയാണ്, ജഡമെന്നാണ്. അപ്പോ അതിന് ഉദാഹരണം പറയുന്നത് അയോഗോളം, പഴുത്ത ഇരുമ്പുണ്ട. ഇരുമ്പ് എപ്പോഴും ഇരുമ്പ് തന്നെ, പക്ഷെ അത് തീയിൽ പഴുത്തു കഴിഞ്ഞാൽ അത് അഗ്നിമയമായി ഇരിക്കുന്നു. അതുപോലെ മായ എന്തായാലും മായ തന്നെ, എന്ന് വെച്ചാൽ അത് ജഡം തന്നെ, പക്ഷെ അതെപ്പോഴും എന്ത് ചെയ്യുന്നു, ചൈതന്യമയമായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്, അത് ഈ ആത്മാവിനോട് അല്ലെങ്കിൽ ചൈതന്യത്തോട് അല്ലെങ്കിൽ അറിവിനോട് താതാത്മ്യപ്പെടുന്നുകൊണ്ടാണ്. അതെങ്ങനെ താതാത്മ്യപ്പെടുന്നു, കാരണം ഇവിടെ അടുത്ത് പറയുന്നത് എന്താണ്, അവനിവനെന്ന്, അതിനാൽ അവൻ ഉണക്കുന്ന അവസ്ഥയാം വിവേകം ഒന്നില്ല. ഇത് നമ്മൾ ഓരോരുത്തരുടെയും കാര്യം പറയും, ഓരോ ആത്മാക്കളുടെയും കാര്യം പറയണം. ആ ഓരോ ആത്മാക്കളെയാണ് പറയുന്നത് അവൻ ഇവൻ എന്നെല്ലാം ചിന്തിക്കുന്നത്. ഈ ചിന്ത എങ്ങനെ വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മായയുടെ അവയവങ്ങൾ ഈ ചൈതന്യത്തോട് താതാമ്യപ്പെടുന്നതുകൊണ്ടാണ് മായാ പരിണാമം ആയിരിക്കുന്നത്. അതിൽ പ്രധാനമായി വരുന്നത് കഴിഞ്ഞ ദിവസം എന്താണ്, മായാപരിണാമങ്ങളിൽ ഈ ജീവാത്മാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് എന്താണോ, സൂക്ഷ്മശരീരം. ആ സൂക്ഷ്മ ശരീരം എന്താണ് പിരിച്ചെടുക്കാൻ വയ്യാത്ത രീതിയിൽ ഇതിനോട് ചേർന്നു പോകും ഈ ആത്മചൈതന്യത്തോട്. ആത്മചൈതന്യം എന്ന് പറഞ്ഞാൽ ആത്മാവാകുന്ന ചൈതന്യം, ആത്മാവിന്റെ ചൈതന്യമല്ല, ആത്മാവായിരിക്കുന്ന ചൈതന്യം, അറിവ് അതിനോട് താതാമ്യപ്പെടുന്നു. അതാണ് അമരുന്നു എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി വരുന്നത് അന്ധക്കരണം. അത് ഈ ജീവ ചൈതന്യത്തോട്, ജീവനായിരിക്കുന്ന ചൈതന്യത്തോട് താതാത്മ്യപ്പെടുന്നു. ശരിക്കും അങ്ങനെ ഒരു താതാത്മ്യം വരുമ്പോഴാണ് അതിനെ നമ്മൾ ജീവ ചൈതന്യം എന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ കേവലമായ ചൈതന്യ അറിവ് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഒരു താതാത്മ്യം വരുമ്പോ ഈ ചൈതന്യത്തിന്റെ താതാത്മ്യം മായയിലും വരും, അല്ലെങ്കിൽ മായാകാര്യത്തിലും വരും, എന്നുവെച്ചാൽ അന്ധക്കരണത്തിലും വരും. അതാണ് ജഡം അമരുന്നു. അതുപോലെ ചിത്തിലും ചിത്തുടലിലും അമരുന്നു. അമരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് അമർത്തി എന്ന് പറയും, പറഞ്ഞല്ലോ ഒരു നീരാളി പിടിക്കുന്നത് പോലെ. ചൈതന്യത്തോട് അന്ധക്കരണം താതാമ്യപ്പെടുന്നു, ഏകീഭവിക്കുന്നു. ഇതൊക്കെ അനുഭവത്തിലാ വരുന്നത്. അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് നമുക്ക് ജ്ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ചൈതന്യവും ഈ മായയുടെ അവയവുമായ അന്ധക്കരണവുമായി ഏകീഭവിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഞാൻ, അവൻ, ഇവൻ എന്നെല്ലാം അറിയുന്നു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എനിക്ക് ബോധമുണ്ടായെന്ന് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് എന്താണോ, ഞാൻ എന്നെ അറിയുന്നില്ല, ഞാൻ ആത്മാവാണെന്നറിയുന്നില്ല. താൻ ആത്മാവാണ്, അദ്വൈതമനുസരിച്ച് ഓരോരുത്തരും എന്താണ് അറിവാണ്, പക്ഷെ അതറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടറിയാൻ പറ്റുന്നില്ല? മായയുടെ കാര്യമായിരിക്കുന്ന ഈ അന്ധക്കരണം അറിവിനോട് താതാത്മ്യപ്പെട്ടു, ഒന്നായിപ്പോയി. അത് ഇതുപോലെയാണ് ഇരുമ്പിൽ ഇരുമ്പ് തീ ഒന്നായത്. അല്ലെങ്കിൽ കാന്തവും ഇരുമ്പ് ഒന്നാകുന്നത് പോലെ വേർതിരിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ കറണ്ടും ഇരുമ്പ് ഒന്നാകുന്നു. അവിടെയൊന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത രീതി ഒന്നായി പോകുന്നു. ഒന്നായിരിക്കുമ്പോൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ വേർതിരിക്കാം, പക്ഷെ ഒന്നായിരിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ അതിന് വേർതിരിക്കാൻ വയ്യാത്ത രീതിയിലിരിക്കും. അന്ധകരണം അറിവിനോട് ചേരുന്നതാണ് വരിക എന്നുള്ളത്. ഈ അന്ധകരണത്തെ ഇങ്ങനെ ചേർക്കുന്ന ആരാ? മായ തന്നെയാണ്. മായയുടെ കാര്യത്തെ ഇങ്ങനെ അറിവിനോട് ചേർത്ത് വയ്ക്കുന്നത് മായ തന്നെയാണ്. അതുകൊണ്ടാണ് മായാശക്തി എന്ന് പറയുന്നത്. ആ ഒരു ശക്തിയുടെ പ്രവർത്തനമാണ്. അതാണ് അതിനെ ആണിയായി നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം കൺട്രോൾ മായയിലാണ്. അത് വെറും മായയല്ല, ചൈതന്യവത്തെ തിരിച്ച് സംഭവിക്കുന്നു. അറിവ് മായയോടും ഏകീഭവിക്കുന്നു, താതാത്മ്യപ്പെടുന്നു. രണ്ട് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് മായയ്ക്ക് ശക്തി വരുന്നത്. കേവല മായയ്ക്ക് അത് സാധിക്കില്ല. അറിവ് മായയോട് അമർന്നു കഴിയുമ്പോൾ മായയ്ക്ക് ആ ശക്തി വരും. അല്ലേ? ഞാനിപ്പോ എന്റെ രണ്ട് കൈകൾ കൊണ്ട് ഒരാളെ കെട്ടിപ്പിടിക്കുന്നു. കൈകളാണോ കെട്ടിപ്പിടിക്കുന്നത്? അതോ ഞാനാണോ? ഞാൻ അങ്ങനെ പറയാൻ പറ്റും, ഞാൻ എന്റെ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റും. കൈകൾ ഉപയോഗിക്കുന്നു. അതിനൂടെ എന്ത് ചെയ്യുന്നു? മായ അതിന്റെ അവയവത്തെ കൊണ്ട് ചൈതന്യത്തോട് താതാത്മ്യപ്പെടുന്നു. അതാ സംഭവിക്കുന്നു. അതേസമയം ഈ ചൈതന്യമാണെങ്കിലോ ആ മായയോടും അതിന്റെ അവയവങ്ങളോടും എല്ലാം താതാത്മ്യപ്പെടുന്നു. അതിനാണ് അദ്വൈതത്തിൽ അന്യോന്യാധ്യാസം എന്ന് പറയും, അധ്യാസം എന്ന് പറയുന്നതാണ് താതാത്മ്യപ്പെടുക. അതിൽ മായയ്ക്കും ഒരു വലിയ പങ്കുണ്ട്, അറിവിനും ഒരു പങ്കുണ്ട്, രണ്ടിനും ഉണ്ട്. അതുകൊണ്ടാണ് ചിലടത്ത് പറയും അറിവാണ് സൃഷ്ടിക്കുന്നത്, അങ്ങനെയും പറയും. അടുത്ത പദ്ധതി പറയുന്നതാണ് അറിവാണ് സൃഷ്ടിക്കുന്നത്. ചിലടത്ത് പറയുന്ന എന്താണ്? മായയാണ് സൃഷ്ടിക്കുന്നത്. രണ്ട് ശരിയാണ്. സ്വർഗത്തിൽ രണ്ടും കൂടെ ചേർന്നാലേ സൃഷ്ടി സംഭവിക്കും. അപ്പൊ അറിവിന് പ്രാധാന്യം കൊടുത്ത് പറയണമെങ്കിൽ എന്ത് പറയും? അറിവാണ് സൃഷ്ടിക്കുന്നത്. മായയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പറയണമെങ്കിൽ എന്ത് പറയും? മായയാണ് സൃഷ്ടിക്കുന്നത്. കേവലമായ അറിവിന് സൃഷ്ടിക്കാൻ പറ്റില്ല, കേവലമായി സൃഷ്ടിക്കാൻ പറ്റില്ല. കേവലമായ അറിവ് എന്ന് പറഞ്ഞാൽ മായ ഇല്ലാത്ത അറിവ്, അതിന് സൃഷ്ടിക്കാൻ പറ്റില്ല. കേവലമായ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത മായ, അതിന് സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ എവിടെയെങ്കിലും അറിവ്, ആത്മാവ്, ചൈതന്യം എന്നെല്ലാം പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പറയുന്നത് മായയോട് കൂടിയ അറിവാണോ അതോ മായ രഹിതമായ അറിവാണോ എന്ന് ചിന്തിക്കണം. എന്നാലേ അത് വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ. എല്ലായിടത്തും ഇത് എടുത്തു പറയത്തില്ല, ചിലടത്ത് അറിവെന്ന് പറയും. ചിലപ്പോ അവിടെ പറയുന്നത് മായ ഇല്ലാത്ത അറിവിനായിരിക്കും. എവിടെയെങ്കിലും അറിവ് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊണ്ട് അവിടെ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണോ മായയോടുകൂടിയ അറിവ്. എവിടെയെങ്കിലും അറിവ് ശുദ്ധമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്താണോ അത് മായയില്ലാത്ത അറിവാണ്, അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തോ വരുന്നു, മായയുടെ കാര്യമായിരിക്കുന്ന അന്ധകരണം, അതിനാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നെല്ലാം പറയുന്നത്, ഉള്ളിലിരിക്കുന്നു. അത് അറിവിനോട് താതാമ്യപ്പെടുന്നു. സൂക്ഷ്മ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. പിന്നെ പഞ്ചപ്രാണന്മാര്, ആ പ്രാണന്മാരും അറിവിനോട് താതാത്മ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം ചൈതന്യവത്താകും, ചൈതന്യമുള്ളതായി തീരും. ഈ അന്ധകരണത്തിന്റെ സ്വഭാവം എന്താണോ അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ അറിവിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വഭാവമാണ് ചൈതന്യം എന്ന് പറയുന്നത്. അന്ധകരണം ചൈതന്യവത്താകുന്നു. പ്രാണന്റെ പ്രത്യേകത എന്താണ്? അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അറിവിൽ നിന്ന് കിട്ടുന്ന സ്വഭാവമാണ് എന്ത്? ചൈതന്യം. ചൈതന്യം ഉണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായി വരുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളും പ്രവൃത്തി തന്നെയാണ് എന്റെ ജോലി. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും കർമ്മേന്ദ്രിയങ്ങളെന്നും പറയും. അതും പ്രവർത്തിക്കുക തന്നെയാണ്. അതും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനും ചൈതന്യം വേണം. ചൈതന്യത്തോടു കൂടിയ പ്രവർത്തിക്കും. അന്ധകരണം, പ്രാണന്മാര്, ഇന്ദ്രിയങ്ങൾ, ഇതിന് ഒരിക്കലും ഇത്രയും സാധനങ്ങൾ ചൈതന്യത്തെ കൂടാതെ തന്നെ ഒരു നിലനിൽപ്പേ ഇല്ല. ചൈതന്യം ഇല്ലാതെ അതിന് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. ചൈതന്യം ഇല്ലെങ്കിൽ അത് തീർക്കും. എപ്പോഴും അത് നിലനിൽക്കുന്നെങ്കിൽ ചൈതന്യത്തോടുകൂടി നിൽക്കും. എന്തുകൊണ്ട്? അതെപ്പോഴും ചൈതന്യത്തോട് ചേർന്നേ ഇരിക്കത്തുള്ളൂ. ചൈതന്യത്തോട് ഇതിനെ ഇങ്ങനെ ചേർക്കുന്നത് ആരാണ്? മായാശക്തി. അതാണത് ആണിയായി നിന്നും പ്രധാനിയായി നിന്നുകൊണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭാവേവിയായ മായാശക്തി ആണിയായി നിന്നും അത് പ്രധാനിയായി നിന്ന്, അത് പ്രധാനിയായി നിന്നെന്ന് പറയാൻ കാരണം ഈ മായ ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ് അത് പ്രധാനിയായി നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്ന അതൊരു മായാശക്തി എന്നേ പറയാൻ പറ്റും. ശരിക്കും അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതാണ് മുമ്പ് പറഞ്ഞത്. എന്താണ് വ്യവഹിതയായി വിലസുന്ന, അത് മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ്. എന്നാലത് വിശ്വവീര്യവുമാണ്, ജഗത്തിന്റെ ബീജവുമാണ്. അതുള്ളതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതാണിയായി നിന്ന് എന്ത് ചെയ്യുന്നു? അവയവം ഒക്കെ അമർത്തി, ഈ അവയവങ്ങളെല്ലാം ചൈതന്യത്തോട് ചേർത്ത്, അത് പ്രധാന അവയവങ്ങളാണ് ഈ പറഞ്ഞത്. അന്ധകരണം, പ്രാണന്മാര്, ഇന്ദ്രിയങ്ങൾ, ഇത് പ്രധാനം. പിന്നെ അതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരവും വരും, അതും എന്റെ കാര്യമാണ്. ആ സ്ഥൂല ശരീരത്തെയും ഈ ചൈതന്യത്തോട് ചേർക്കുന്നുണ്ട്. അത് സ്ഥൂല ശരീരത്തെ ചൈതന്യത്തോട് ചേർക്കണമെങ്കിൽ അത് സൂക്ഷ്മ ശരീരത്തിലൂടെ സാധിക്കും. സൂക്ഷ്മ ശരീരമാണ് ഈ സ്ഥൂല ശരീരത്തെ ഈ ചൈതന്യത്തോട് ചേർക്കുന്നത്, അതിനോട് താതാത്മ്യപ്പെടുത്തുന്നത്. നമ്മൾ പോണർന്നിരിക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മുടെ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. അന്ധക്കരണം, അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് അഹംവൃത്തി, അഹംബോധം. ഈ അഹംബോധം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിടെ അന്ധക്കരണം ചൈതന്യത്തോട് ചേരുന്നത് കൊണ്ടാണ് നമ്മൾ അഹംബോധം എന്ന് പറയുന്നത്. അതില് അഹം എന്ന് പറയുന്നത് ഞാൻ എന്നെല്ലാം പറയുന്നത് എന്താണ്? അത് അന്ധക്കരണത്തിന്റെ ഒരു പരിണാമമാണ്. അതില് ചൈതന്യത്തോട് താതാത്മ്യം വരുമ്പോഴാണ് നമ്മുടെ അവിടെ ഞാൻ എന്ന ബോധം ഉണ്ടാകും. രണ്ടും കൂടെ ചേർന്നാലേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ രണ്ടും കൂടെ ചേർന്നില്ലേ നമുക്ക് ഞാൻ എന്ന ബോധം ഉണ്ടാകത്തില്ല. എപ്പൊ ചേരുന്നു ഇപ്പൊ ബോധം ഉണ്ടാകും. പിന്നെ അതേ അന്ധകരണം തന്നെ എപ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. അവിടെ സുഖമുണ്ടാകും, കാമുണ്ടാകും, ക്രോധമുണ്ടാകും, ഭയമുണ്ടാകും, ലജ്ജയുണ്ടാകും. ഇതൊക്കെ അന്ധക്കരണത്തിന്റെ പരിണാമങ്ങളാണ്. അതെല്ലാം ചൈതന്യത്തോട് കൂടിച്ചേരുമ്പോൾ അത് അഹംവൃത്തിയോട് ചേർന്നിട്ട് ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ കാമിയാണ്, ഞാൻ ക്രോധിയാണ്, അല്ലെങ്കിൽ എന്റെ കാമം, എന്റെ ക്രോധം, എന്റെ ഭയം, എന്റെ അസൂയ, ഇങ്ങനെ അന്ധക്കരണ പരിണാമങ്ങൾ അല്ലെങ്കിൽ അന്ധക്കരണ ധർമ്മങ്ങൾ, അതിന്റെയൊക്കെ അനുഭവം നമുക്കുണ്ടാകുന്നു. അതിന് പൊതുവെയാണ് അടുത്ത് പറഞ്ഞത് അവനിവനെന്ന് പറഞ്ഞു. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഈ പദ്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഭാഷയ്ക്കൊരു ആലങ്കാരികത പൊതുവെ, കാരണം പദ്യത്തിലാകുമ്പോൾ നമുക്ക് വായിക്കാനും ചൊല്ലാനും ഒക്കെ ഒരു സുഖം കിട്ടും പദ്യത്തിൽ. പദ്യത്തിന്റെ ഒരു ഗുണമാണ്. സൂത്രങ്ങൾ പോലെ അത് ഓർത്ത് വയ്ക്കാനൊക്കെ അത് ഗുണമുള്ള കാര്യമാണ്. പക്ഷെ അത് ഈ ചൊല്ലിക്കിട്ടുന്ന ഒരു സുഖം അതൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരു വലിയ തകരാറുകൾ എന്താണോ, ആശയം പലപ്പോഴും ദുർഗ്രഹമായി. പദ്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ആണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേശയുടെ ആണിയിലൊക്കെ നോക്കും, ഇതെന്താണിയെ കുറിച്ചാ പറയുന്നത്. ഇവിടെ ആണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ആണിയാണ്, ഈ ആണി തന്നെയാണ്, ഈ ആണി എന്ത് ചെയ്യുന്നു, ഇതിന്റെ കാലിനെ പറയുകയൊക്കെ യോജിപ്പിച്ചിരിക്കുന്നു, അതുപോലെ യോജിപ്പിക്കുന്ന തന്നെയാണ്. പക്ഷെ ആ ബോധം നമുക്ക് വരണമെങ്കിൽ പിന്നെ എന്ത് വേണം? ഇത് ഗദ്യത്തിൽ പറയണം. അതെ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ഇത് നാലു വരിയുള്ള ഒരു പദ്യം. ഇതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വീണ്ടും നാലു വരി പാടിക്കൊണ്ടിരുന്ന അങ്ങളുടെ സ്ഥിതി എന്താവും? വീണ്ടും ഞാൻ പാടിട്ടെ, എന്നെ കൊണ്ട് പാടാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഇനി പാടിയെന്ന് ഇരിക്കട്ടെ, ഇതെല്ലാം വീണ്ടും പാട്ടിലാണ് പറയുന്നതെങ്കിൽ ആർക്കൊന്നും മനസ്സിലാകത്തില്ല. ഗദ്യത്തിലാണ് പറയുന്നതെങ്കിൽ എന്തുവരും? നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അത് പദങ്ങളെ ഒക്കെ പിരിച്ച് ആശയങ്ങളെ വിശദമാക്കി പറയാൻ ഗദ്യത്തിലേ പറ്റൂ, പദ്യത്തിലത് പറ്റത്തില്ല. അതുകൊണ്ട് പദ്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ദുർഗ്രഹമാണ്. പക്ഷെ അതിനൊരു ഗുണമുണ്ട്. എന്താണ്? സൂത്രം പോലെ അത് ഓർത്തു വയ്ക്കാം. അതാണ് പഴയ കാലത്ത് ഈ പദ്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയതിന് ശേഷം പിന്നെ അതിന് ഭാഷ്യം വന്നതുകൊണ്ടാണ്. ഭാഷ്യം എന്ന് പറയുമ്പോൾ അത് വിശദമായി ഗദ്യത്തെ എഴുതുകയാണ്. ഗദ്യത്തെ എഴുതുമ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കാനും മറ്റൊക്കെ എളുപ്പമാകും. മറ്റത് ഈ പദ്യത്തിൽ ചൊല്ലുമ്പോൾ ഒരു സംഗീത സുഖമൊക്കെ നമുക്ക് കിട്ടും. ആശയം നമ്മൾ ധരിച്ചാൽ ഒരു അവ്യക്തതയെ വരും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് ചൊല്ലുമ്പോൾ നമുക്ക് എന്തോ അനുഭൂതിയൊക്കെ ഉണ്ടായെന്ന് തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും, അല്പനേരത്തേക്ക് കാണും. അനുഭൂതിയിലൊക്കെ അല്പസമയം ലയിച്ചു. അതി കഴിഞ്ഞ് കൂടുതലായിട്ടും ആശയം വ്യക്തത വരത്തില്ല. പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും അതിനൊക്കെ ഒരു സന്തോഷ ആനന്ദം കണ്ടെത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ചൊല്ലുമ്പോൾ അവർക്കൊരു ആനന്ദം കിട്ടണമെങ്കിൽ അത് മതി. അത് നമുക്ക് അപഹസിക്കാൻ പറ്റത്തില്ല. ചൊല്ലുമ്പോൾ ഒരു ആനന്ദം കിട്ടും, അത് മതി അവരെ സംബന്ധിച്ച്. പക്ഷെ ആശയം എന്താണെന്ന് ഒരിക്കലും അവർക്കൊരിക്കലും മനസ്സിലാകും. പണ്ടുകൂടെ ഒരു ചേർത്തല സമയമുണ്ടായിരുന്നു. വൈകുന്നേരം സ്വാമി പൂജ കഴിഞ്ഞിട്ട് ആ സമാധിയുടെ വരാന്തിയിരുന്ന് ശിവശതകോ ആത്മവശതകോ എല്ലാം മൊത്തം മനപ്പാടാണ്. അവിടെ നിന്ന് കുറേ സമയം ചൊല്ലും. ഞാനിവിടെ വന്ന കാലമാണ്, അപ്പോ ഞാൻ ചെന്ന് സ്വാമിയെടുത്ത് ആത്മവശതന്റെ അർത്ഥം ചോദിച്ചു. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെയുള്ള ഈ സ്വാമിമാരെല്ലാം ഭയങ്കര വിദ്വാന്മാരായിരിക്കുന്നു. എല്ലാം ഇവരെല്ലാം അതിന് പഠിച്ചവരാണ്. ഇത്രയും കാണാതെ പറയും ഞാൻ ചിന്തി. അപ്പൊ എന്നോട് സ്വാമി പറഞ്ഞു, അത് അതിന്റെ അർത്ഥമൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഗുരുദേവന് അറിയാം. അറിഞ്ഞിട്ട് തന്നെയാ പറഞ്ഞത്, എന്റെ അർത്ഥമൊക്കെ ഗുരുദേവന് അറിയാം. നിങ്ങളാരും പേരിന്റെ അർത്ഥമൊന്നും അറിയാത്ത കാര്യമില്ല. ഇതിങ്ങനെ ചൊല്ല, ഇതിങ്ങനെ ചൊല്ലാൻ വേണ്ടിട്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന സാറന്മാരുണ്ടല്ലോ, അവിടെ തന്നെ ചോദിച്ചാ എന്ന് പറഞ്ഞു. അപ്പൊ ചിലർക്ക് അതിങ്ങനെ ചൊല്ലുന്നതിന്റെ ഒരു ആനന്ദമുണ്ട്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അതിലൊരു സന്തോഷമുണ്ട്. അത് ഈ പദ്യങ്ങളുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ ആശയം വ്യക്തമാണെങ്കിൽ എന്ത് വേണം? ഗദ്യം, ഇത് ഗദ്യത്തിലാണ് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വരും? കുറച്ചുകൂടെ വ്യക്തത വന്നത്. പക്ഷെ പഴയ രീതി അതാണ്, അന്നത്തെ ശൈലി അതാണ്. പദ്യത്തിൽ വരുമ്പോൾ ദുർഗ്രഹമായി പോകും. അതുകൊണ്ടല്ലേ ഈ ഇത്രയും ആൾക്കാർ ഇതിനെ കിടന്ന് വ്യാഖ്യാനിക്കുന്നത്. എത്രയൊക്കെ വ്യാഖ്യാനിച്ചാലും ഇത് ശരിയാവും, പൂർണ്ണമാവും. പദ്യത്തിന്റെ ഒരു കുഴപ്പമാണ്. പിന്നെ ഇത് നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അക്ഷരങ്ങളുമായിട്ടും പദങ്ങളുമായിട്ടും ഒക്കെ ഒരു നമുക്കൊരു പരിചയം വരുമ്പോൾ കുറച്ചൊരു വ്യക്തത നമുക്ക് വരും. ആശയം അങ്ങനെ വ്യക്തമാകത്തുമില്ല. ആശയം വ്യക്തം ചെയ്യണമെങ്കിൽ എന്താണ്? പാരായണം പോലെ. പിന്നെ എന്ത് വേണം? മനനം വേണം. അതാണ് മനനം കൊണ്ടേ ആശയം വ്യക്തമാണ്, പാരായണം കൊണ്ട് മാത്രം പറ്റില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഈ വേദം ചൊല്ലുന്നവർ എത്രയോ നൂറ്റാണ്ടുകൾ അവർ ചൊല്ലി, തലമുറ തലമുറ തലമുറകളായി. ഈ ചൊല്ലുന്നവർക്ക് ഒരർത്ഥവും മനസ്സിലാക്കിയിട്ടില്ല, വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. പിന്നെ ശങ്കരാചാര്യനെ പോലെയുള്ളവരും സായണനെ പോലെയുള്ളവരും ഒക്കെ വന്നിട്ട് അർത്ഥം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ മനസ്സിലാകുന്നത് നിനക്ക് ഇങ്ങനെ ഒരർത്ഥം ഉണ്ടെന്ന്. അല്ലെങ്കിൽ അവരങ്ങനെ ഒരർത്ഥം അവർ കണ്ടെത്തും. ഇന്നും വേദം ചൊല്ലുന്നവരുണ്ട്, ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെ ചൊല്ലിക്കും. അവർക്കൊരിക്കലും എന്റെ അർത്ഥം മനസ്സിലാകില്ല. EMS പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടിക്കാലം മുഴുവൻ കുറെ വേസ്റ്റായി പോയി. പറയാൻ കാരണം ഇതാണ്, കുട്ടിക്കാലത്തെ എന്ത് ചെയ്തു? വേദം ചൊല്ലിച്ച് പഠിപ്പിച്ചു, അർത്ഥമൊന്നും പറഞ്ഞു കൊടുത്തില്ല. അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ് ആണ് ഇവരെ ഇത് പഠിപ്പിക്കുന്നത്. പറഞ്ഞു തെറ്റല്ല, അർത്ഥം മനസ്സിലാക്കാൻ. ഇന്ന് കുട്ടികളെ എന്തെങ്കിലും അങ്ങനെ അർത്ഥം മനസ്സിലാക്കാൻ പഠിപ്പിക്കാൻ പറ്റും? എന്തെങ്കിലും നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ഒരു അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കും. അപ്പോൾ ഇത് അപ്പോൾ വ്യാഖ്യാനം വേണം, ഗദ്യത്തെ തന്നെ വേണം വ്യാഖ്യാനം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതി വെച്ചു, മനനം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും ഇതൊക്കെ ഈ പദ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അർത്ഥം പറയുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു അർത്ഥമൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താണ് ഇതിനൊക്കെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ എന്താണ് ഇവിടുത്തെ വിഷയം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു മുൻധാരണ വേണം, എന്നാലേ പറ്റും. ഇതാണ് ഇതിന്റെ വിഷയം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിലേ അർത്ഥം പറയാൻ പറ്റും. അതിനിങ്ങനെ സൂത്രം പോലെ പറഞ്ഞു വച്ചിരിക്കുകയാണോ? അനർത്ഥമാണെങ്കിൽ മനസ്സിലാക്കാതിരിക്കുന്ന ഒന്നാണ്. അനർത്ഥം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതാണ് ഈ മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കും, അർത്ഥം എന്തായാലും മനസ്സിലാക്കും. അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം തന്നെ നിരർത്ഥകമായി, അർത്ഥമില്ലാത്തതായി. അതായത് നമുക്ക് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വേഷമൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ഇവിടുത്തെ വോട്ടിലും മത്സരത്തിലും പൊളിറ്റിക്സിലൊക്കെ വിടുന്ന ഒരു രസമൊക്കെ തോന്നും. കുറച്ചങ്ങോട്ട് പ്രായം കൂടി കൂടി വരുമ്പോൾ വലിയ നിരാശ വരും. എന്തിന് വേഷം കെട്ടി ഇങ്ങനെ ഇറങ്ങി എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. പിന്നെ ചിന്തിച്ചിട്ട് അന്തമുണ്ട്, പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് മറ്റു മനുഷ്യരെ പോലെ ജീവിച്ച പോലെയായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചു ഇവിടെ തന്നെ ചിന്തിച്ച ഒരുപാട് സ്വാമിയാരെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്സ് ഒന്നും കളിക്കാൻ വയ്യാത്ത ഒരു സമയം വരും. അങ്ങനെയൊക്കെ വരുമ്പം ഇങ്ങനെ ഒരു വേഷമൊക്കെ കിട്ടി എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലോ എന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്തായാലും ഒരു സമാധാനം വേണമല്ലോ. അതുകൊണ്ട് ഇതിന്റെയൊക്കെ അർത്ഥമൊക്കെ കുറച്ചറിഞ്ഞിരിക്കും നല്ലതാണ്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ എന്താ വരും, ഒരു നിരാശ തോന്നും. ഒരു തീരെ ബോധമില്ലാത്ത ആൾക്കാരുമുണ്ട് സമയമാരിൽ തന്നെ. അവർക്ക് ഒരു ആശയം തോന്നുന്നില്ല, നിരാശയും തോന്നത്തില്ല. അവരിങ്ങനെ പോയിക്കൊണ്ടേ പൊതുവേ കുറച്ച് ഇന്നത്തെ തലമുറ എന്നൊക്കെ പറയുന്ന കുറച്ച് എന്തായാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നില്ല ലോകത്തെ കുറിച്ച്. കുറെയൊക്കെ മനസ്സിലാക്കും, സ്വയം തന്നെ പഠിക്കുന്ന കാരണമല്ല. കുറെയെല്ലാം പിന്നെ ഉണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ എന്ന് പറയുന്നത് അവിടെ അർത്ഥമുണ്ട്, മറ്റതും ഉണ്ട്, ഏത് അനർത്ഥമുണ്ട്. നിങ്ങൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാ അതിയൊന്ന് അതിനകത്ത് കയറി കഴിഞ്ഞാലേ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതൊക്കെ എഴുതി വിടും പലതും. അപ്പൊ ഏതാണ് അർത്ഥം ഏതാണ് അനർത്ഥം എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വലിയ കുഴപ്പം വരും. ഇന്നലെ എന്നോടൊരു എത്ര 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു കുട്ടി എന്നോട് ചോദിച്ചു. ഞാൻ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കയറുന്നത്, പക്ഷെ പിന്നെ അത് കയറി കയറി കയറി കയറി കയറി അങ്ങ് പോവുകയാണ്, എവിടെയൊക്കെ പോവുകയാണ്. ഇതെങ്ങനെ തടയാൻ പറ്റും? എന്നോട് അത്രയും അടുപ്പമുള്ളതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയായി ചോദിച്ചു. കയറി കയറി കയറി കയറി അങ്ങ് പോകുന്നു, എവിടെയൊക്കെ പോകും, എങ്ങനെ ഇത് തടയാൻ പറ്റും? അങ്ങനെ ഒരു കുഴപ്പം അതിനകത്തുണ്ട്, എവിടെ ചെന്നിരിക്കുമെന്ന് അറിയാം. അത് കൺട്രോൾ എന്ന് പറയുന്ന പ്രയാസം. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ശരി തെറ്റ് തിരിച്ചറിയും വലിയ പ്രയാസമുണ്ട്. കാരണം അവിടെ എല്ലാവരും വിദ്വാന്മാരാണ്, അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാം എഴുതിയിടും, അതിന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗുരുദേവ കൃതിയുടെ വ്യാഖ്യാനം ഇഷ്ടം പോലെ കിടക്കുന്നു. എന്തൊക്കെയാ അവര് എന്തൊക്കെയാണ് എഴുതിവിടുന്നത്, ഓരോ ഒരുപാട് അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ എഴുതി. ഇതൊക്കെ കുറെ ആൾക്കാർ വായിച്ച് ശരിയെന്ന് ധരിക്കുന്നു. അതുകൊണ്ട് അതിനെ അങ്ങനെ പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാനും കാണും, ഇല്ലാന്ന് പറയുന്നില്ല. അവിടെ കൺഫ്യൂഷൻ വരാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ആൾക്കാർ പരമാബദ്ധങ്ങളൊക്കെ ആധികാരികമായിട്ട് പറഞ്ഞു കളയും, അവിടെ പ്രശ്നം. പയറ്റി തെളിഞ്ഞ ആൾക്കാരെ പോലെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടത് സ്വയം പഠിക്കുന്നതിന് ദോഷമൊന്നുമില്ല, ഇന്ന് അങ്ങനെയാണ്. അതിപ്പോ മറ്റു വിഷയങ്ങളെ കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് വിക്കിപീഡിയയിലോ ഗൂഗിളിലോ ഒക്കെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അതിനൊക്കെ അവിടെ ഒരു കറക്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് അവർക്കുണ്ട്. അതെപ്പോഴും അത് പരിശോധിക്കുന്ന ആൾക്കാരുണ്ട്, അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, തെറ്റ് വന്നാൽ തിരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ നമ്മുടെ ഈ ആധ്യാത്മിക പ്രഭാഷണം ഒന്നും തിരുത്താൻ ആരുമില്ല. അപ്പൊ ഇവർ പറയുന്നത് തന്നെ മറ്റതുപോലെ അല്ല. മറ്റേതൊരു വിഷയം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിക്കിപീഡിയയോ മറ്റേത് കാര്യങ്ങളും യൂട്യൂബിലും കുഴപ്പം. കാരണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന്റെ താഴെ കമന്റിൽ എഴുതിയിരിക്കില്ല, അബദ്ധമാണോ. വിവരമുള്ളവനും അത് നോക്കും. ഈ മതപ്രഭാഷണം എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരാരും നോക്കത്തേ ഇല്ല. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് എന്തബദ്ധം എഴുതുന്നതിനോ അതിന്റെ ഒരു കമന്റിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ എഴുതുന്നെങ്കിൽ ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ടുണ്ട്, പല വിദേശത്തൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പലരുമുണ്ട്. ഇവരുടെയൊക്കെ കമന്റിൽ നോക്കി എഴുതുന്ന മുഴുവൻ ഇവരുടെ ഭക്തന്മാരാണ്. ഇവരെഴുതുമ്പോൾ സ്വാമി അവതാരമാണ്, സ്വാമി പോലെ ഇവരാരും പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പൊക്കുകയാണ്, തള്ളലാണ്. ഒരാളും അതിനൊരു എന്താണ് ഒരു കമന്റ് എഴുതാൻ ശേഷിയുള്ള ആരും, എല്ലാവരും ഭക്തന്മാരാണ്. അതാണ് കുഴപ്പം. മറ്റങ്ങനെ ഒരു സയൻസ് വിഷയത്തെ കുറിച്ച് ഒരു യൂട്യൂബിലൊരു വീഡിയോ വന്നു കഴിഞ്ഞു, വീഡിയോ മാത്രം കേൾക്കരുത്, താഴത്തെ കമന്റ് കൂടെ നോക്കണം, തെറ്റുണ്ടെങ്കിൽ അവിടെ പറയും. കാരണം അത് അറിയാവുന്നവർ തന്നെ അത് പരിശോധിക്കും, ഈ പറയുന്നത് ശരിയാണോ. അങ്ങനൊരു സംവിധാനം ഈ ആധ്യാത്മികമായ വിഷയങ്ങളിൽ ഇല്ല. അതാണ് കുഴപ്പം. അതുകൊണ്ട് എന്താണ് പദ്യങ്ങൾ എന്ന് പറയുന്നതിന് ഗദ്യമുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് ശരിയാവത്തുള്ളൂ, അർത്ഥം മനസ്സിലാകത്തുള്ളൂ. കേവലം പാരായണം കൊണ്ട് പറ്റും, വെറും അനുഭൂതി കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ആർക്കെങ്കിലും അനുഭൂതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്, തൽക്കാലത്തൊക്കെ ആണെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ നല്ലതല്ലേ. പക്ഷെ ബോധം ഉണ്ടാവണം, സന്തോഷം മാത്രം ഉണ്ടായാൽ പോരാ. അപ്പോൾ അത് എന്ത് ചെയ്യണം, മനനം ചെയ്ത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താണ്. ഇത്തരം അർത്ഥങ്ങളൊക്കെ ഇതിനകത്തുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. ആ വിഷയത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മനനം ചെയ്യണം, വിചാരം ചെയ്യണം. അപ്പോഴേ അതിന് നമ്മൾ കുറച്ച് സമയം ചെലവാക്കണം ഇതൊക്കെ പഠിക്കുന്നതിന്. മനസ്സിലായി? സമയം വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ആശ്രമത്തിൽ വന്നു, വെള്ളയായി, മഞ്ഞയായി, കായിയായി, കാവ്യായി, മാനേജരായി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. വെള്ള, മഞ്ഞ, കാവി, മാനേജർ, പ്രസിഡന്റ്, സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, കമ്മിറ്റി സെക്രട്ടറി, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇതിന് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണം. അതുകൊണ്ട് എല്ലായോന്ന് ചോദിച്ചാൽ എല്ലാ എന്നല്ല പറയുന്നത്, വ്യക്തിപരമായി കുറച്ച് പ്രയോജനം ചെയ്യും. കുറേയെങ്കിലും പ്രയോജനം എന്നേ പറയാൻ പറ്റും. പൂർണ്ണമായി ഇതുകൊണ്ടൊക്കെ എല്ലാം പൂർണ്ണമായി എന്നൊന്നും ആർക്കും പറയാൻ പറ്റും. കുറച്ചൊക്കെ പ്രയോജനം ചെയ്യും. കുറച്ചൊക്കെ ഈ അറിവ് എന്ന് പറയുന്നത് കുറെയൊക്കെ സഹായിക്കും. അതുകൊണ്ട് ഇങ്ങനെ എന്താണ് അവയവി ണിയായി നിന്ന് അവയവമൊക്കെ അമർത്തി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഓരോന്നിനും വളരെ വിശദമായ വിപുലമായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ പറഞ്ഞതോടെ ഇത് തീരുന്ന സംഗതി എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വയം സ്വന്തം നിലകി ചിന്തിച്ചു കഴിഞ്ഞാൽ വെറുതെ ചിന്തിച്ചാൽ പോരാ, പഠിച്ചിട്ട് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പഴയ വ്യാഖ്യാനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അവരെല്ലാം എഴുതി വച്ചിരിക്കുന്ന കാണുമ്പോൾ അവരെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് സഹായം. അപ്പം നമുക്ക് കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റും. വ്യാഖ്യാനങ്ങളുടെ ഒരു ഗുണം അതാണ്. അത് തെറ്റുണ്ടെങ്കിലും ആ തെറ്റ് നമ്മളെ സഹായിക്കും. എന്തിന്? കൂടുതൽ ശരി കണ്ടെത്താൻ സഹായിക്കും. വ്യാഖ്യാനമൊന്നും മോശമാണ്. അപ്പൊ നാളെ ഒരാൾ വന്നു ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് തോന്നും? കുറച്ചുകൂടെ അയാൾക്ക് ശരി കണ്ടെത്താൻ പറ്റും. ചിന്തിക്കുന്ന ഒരാളാണ്, പഠിക്കുന്ന ഒരാളാണ്. വ്യാഖ്യാനങ്ങളൊക്കെ അതിൽ പോരായ്മകളുണ്ടെങ്കിലും നല്ലത് തന്നെ, മുമ്പോട്ട് പോകുന്നതിനത് സഹായിക്കും. അത് നമ്മൾ പലതും താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് ഇന്ന പോരായ്മയുണ്ട്, അപ്പം അത് ശരിയാക്കണമെന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നു. അതിനാണ് വിചാരമെന്ന് പറയുന്നത്. ഇതെല്ലാം ഒരാളുടെ ഉള്ളിൽ നിന്ന് തനിയെ ഇങ്ങോട്ട് പൊട്ടി ഉടർന്നു വരുന്ന കാര്യങ്ങളൊന്നും അല്ല, ചിന്തിച്ചേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനോട് മായയും അതിന്റെ കാര്യങ്ങളും താതാത്മ്യപ്പെട്ട് ആത്മാവിനെ വലയ്ക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്.